ഏങ്ങി പരരൂപം മുതൽ പരരൂപമാണ്. പ്ര ഏജത എന്നിരുന്നിടത്ത് പരരൂപം വന്നു എന്നുവെച്ചാൽ പരവർണം പൂർവപരങ്ങൾക്ക് ഏകാദേശമായി വരും. ഉപ ഓഷധി ശക അന്തു അവിടെയും പരരൂപം വന്നു. ആ ആ എന്നുള്ള താ വന്നു. കർക്ക അന്തു അവിടെയും വന്നു. മനസ് ഈഷ ടീക്ക് വന്നു. മനീഷ പതത് അഞ്ജലി പതഞ്ജലി മൃത അണ്ട മൃതണ്ട അതിൽ നിന്ന് മാർത്താണ്ട വന്നു. അലീഷ ലാംഗലീഷ സാരംഗ കുറെ ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അടുത്ത് വരുന്ന ഓമാങ്ങോസ്റ്റ മൃദണ്ഡസ്യ അപത്യം അല്ലെങ്കിൽ മൃദണ്ഡാദാഗത അങ്ങനെയൊക്കെ വരും. പലതരത്തിൽ പറയുന്നുണ്ട്. ഓമാങ്ങോസ്റ്റ ആത്തെന്നും ഇവിടെ പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. ഓമി ആങ്ങിച്ച ആത്ത് പരെ പരരൂപ ഏകാദശ്യ ആത്ത് പരെ പഴയതുപോലെ ആത്തിൽ നിന്ന് പരമിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പരമിരിക്കേണ്ടത്? രണ്ടെണ്ണം. ഒന്ന് ഓം. ഓം എന്ന് പറയുന്ന സാധാരണ നമ്മൾ പറയുന്ന ഓം തന്നെ. ഓം എന്ന് പറയുന്ന നമ്മൾ എഴുതുന്നത് ഒരു ലിപിയുണ്ട്. അതല്ലാതെ ഇങ്ങനെ എഴുതാം, ഓം എന്നും എഴുതാം. ഓം അവ്യയമാണ്. ഓം സാധാരണ നമ്മൾ എഴുതാറുണ്ടല്ലോ ഓം എന്നുള്ളത്, അതേ ഓം തന്നെയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓ മെന്ന് എഴുതി അല്ലെങ്കിൽ ഓ എട്ട് മേളിൽ ചന്ദ്രക്കലയിടും. ആ ഓം തന്നെയാണ്. ആത്ത് ഓമി വാങ്ങിച്ച പരയെന്ന് മാറ്റണം, വായിക്കണം. ആത്തെന്ന് വെച്ചാൽ അവർണത്തിൽ നിന്നും. ഓം ആങ് ഓം അല്ലെങ്കിൽ ആങ് ആങ്ങെന്ന് പറയുന്നതും അഭിയത്തിൽ വരുന്നതാണ്, ഉപസർഗങ്ങളിൽപ്പെടുന്നതാണ്. സാറിന് ഓം എന്ന് പറഞ്ഞാൽ അതേ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഓം. ഇത്യവും അതേ അവസാനം ഇങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഓമാമ്പിയും. ആങ്ങെന്ന് പറയുന്നത് സാറിന് ഉപസർഗമാകുമ്പോൾ ക്രിയകളോട് കൂടി ചേർത്ത് ഉപയോഗിക്കും. അത് രണ്ടും എവിടെ ഇരിക്കണം? ആയുടെ പരത്തിയിരിക്കും, അവർണത്തിൻ്റെ പരത്തിലിരിക്കും. എന്നാൽ പരരൂപ ഏകാദേശ്യാ ഏകാദേശം എന്ന് പറയുമ്പോൾ പൂർവപരങ്ങൾക്ക് പരരൂപം വരും, എന്നുവെച്ചാൽ പരവർണം വരും. ഓമിന് ഉദാഹരണമാണ് ശിവായ ഓം എന്നിരിക്കുന്നു. ശിവായ ഓം ശിവശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ് ശിവായ. ശിവായ ഓം എന്നിരിക്കുന്നു. ശിവായു ആ ഓം. ശിവായു ഓം അവിടെ എന്ത് ചെയ്തു? പരരൂപം വന്നു. പരമിരിക്കുന്ന എന്താണ്? ഓമാണ്. പൂർവത്തിലിരിക്കുന്ന എന്താണ്? ആമാണ്, ആയാണ്. അപ്പോൾ ആക്കും ഓമിനും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഓം വന്നു. ശിവായോം എന്ന് വന്നു. ശിവായ ആ ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിയാ. ശിവായ ഓം, പിന്നെ ശിവായ് ആ ഓം, പിന്നെ ആക്ക് ഓമിനും കൂടെ ഓം വന്നു. ശിവായോ നമ എഴുതിയിരിക്കുന്നത് ശരിയാ. ആയിക്കും ഓമിനും കൂടെ ഓം വന്നു. ഇപ്പോൾ ശിവായോം എന്ന് വന്നു. ആദ്യം ശിവായ ഓമായിരുന്നു, അവിടെ ആ ഓമെന്ന് പിരിച്ചു. ആയിക്കും ഓമിനും കൂടെ ഓം വന്നു. അതിനെ കൂട്ടിച്ചേർത്തപ്പോൾ ശിവായ് ഓം ശിവായോം എന്ന് വന്നു. നമഹ അത് കണക്കാക്കേണ്ട കാര്യമില്ല. അത് ശിവായയിൽ ചതുർത്ഥി വിഭക്തി വരുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്നു. നമ്മുടെ സന്ധിയുമായിട്ട് അതിനൊരു ബന്ധമില്ല. സന്ധിയിൽ എത്രയും മാത്രം നോക്കിയാൽ മതി. ശിവായ ഓം നമയിലേക്ക് പോകണ്ട. സന്ധിഭാഗത്തേ ഉള്ളൂ. ശിവായ ഓം അത് എപ്പോഴെന്നോട്ട് നമ്മ കിടക്കുന്നോണ്ട് ദോഷമില്ല. ഇനി അതും ഇതിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉദാഹരണത്തിനുണ്ടല്ലോ, ശിവന് നമസ്കാരം, ശിവന് നമസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് അതിൽ ശിവായ എന്ന് പറഞ്ഞാൽ എന്താണ് അത്? ചതുർത്ഥിയാണെന്നറിയണം. അതങ്ങനെ ചതുർത്ഥിയൊന്നും നമ്മയുടെ യോഗത്തിൽ നമസ്വസ്തി സ്വഹസ്വധാരം വഷഭയോഗാസ്ത ഇനി പഠിക്കും നമ്മൾ. അതിനുവേണ്ടി അത് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ സന്ധി വരുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ശിവായ ഓം എന്ന് പിരിക്കുക. ശിവയിലെ യകാരത്തിന് ശേഷം ഒരു അകാരമുണ്ട്, പരത്തിൽ ഓം ഇരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഓം ആണ്. അത് മാത്രം എഴുതുമ്പോഴത്തേക്ക് മീന്നിരിക്കും. ആ മീന് അനുസ്കാരം വരുന്ന സൂത്രപ്രകാരമാണ് മോനുസ്കാരം വന്ന അനുസ്കാരം വന്നാണ് ഓം. അല്ല, ആ ഓ എന്നിരുന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം? എടുത്തി വരണം. ഇവിടെ പരരൂപം വിരിച്ചു. ഇനി അടുത്തത് ശിവ. ഏഹി എന്നിരിക്കുന്നു. ശിവ പ്ലസ് ഏഹി. ശിവ പ്ലസ് ഏഹി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആങ് പരമിരിക്ക്, അവർണത്തിൽ നിന്ന് ആങ് പരമിരിക്ക്, പരരുമ ഏകാദേശമായി വരുമെന്ന് പറഞ്ഞു. ഇവിടെ ശിവയിൽ ആയുണ്ട്, പരത്തിലിരിക്കുന്ന ഏഹിയാണ്. ഇവിടുത്തെ ഏഹിയെ ആങ്ങായി സ്വീകരിച്ചുകൊണ്ട് പരരൂപം ഇരിക്കുന്നു. വാസ്തവത്തിൽ ഏയാണ് ഇരിക്കുന്നത്, പക്ഷെ ഏ ആങ്ങായി കണക്കാക്കുക. എന്നുവെച്ചാൽ ഏ എന്ന് പറയുന്നത് ഒരു വർണ്ണമാണ്. ആ വർണ്ണത്തിൽ വർണ്ണത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത്വം എന്ന് പറയാം. ഇപ്പം ഗോ ഒരു വ്യക്തിയാണ്. വ്യക്തിയിലിരിക്കുന്ന ധർമ്മം എന്തോന്ന്? ഗോത്വം. മനുഷ്യൻ ഒരു വ്യക്തിയാണ്. മനുഷ്യനിലിരിക്കുന്ന ധർമ്മം എന്തോന്ന്? മനുഷ്യത്വം. ഏ എന്ന് പറയുന്ന ഒരു വർണ്ണം, അതിലിരിക്കുന്ന ധർമ്മം എന്താണ്? ഏത്വം. പക്ഷെ ഇവിടെ ഇപ്പോൾ കൽപ്പിക്കുകയാണ് ഏയിൽ ആങ്ത്വം ഇരിക്കുന്നുണ്ടെന്ന്. ഏയിൽ ആങ്ത്വത്തെ കൽപ്പിക്കുന്നു എന്നിട്ട് ആരോപിക്കുന്നു. ആരോപം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ പറയുന്ന ആരോപം തന്നെ. രജ്ജുവില് സർപ്പത്തെ ആരോപിക്കുന്ന പോലെ ഏയിൽ ആങ്ത്വത്തെ ആരോപിക്കുകയാണ്. എന്നുവെച്ചാൽ ഏ ആങ്ങായി തൽക്കാലം കണക്കാക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടോ? ആങ്ങില്ല, ഏയെ ഉള്ളൂ. പക്ഷെ തൽക്കാലം ഏയെ നമ്മൾ ആങ്ങായിട്ടങ്ങ് സ്വീകരിക്കുക, അത് ആങ്ങാണ് എന്ന് പറഞ്ഞാൽ എന്തുവരും? ശിവയിലെ അവർണത്തിൻ്റെ പരത്തിൽ ആങ് പരമിരിക്കുന്നു. കാണുന്നില്ല, അവിടെ ഏയെ ഉള്ളൂ. പക്ഷെ അവിടെ പരമിപ്പം ഇരിക്കുന്ന എന്താണ്? ആങ്. അങ്ങനെ സങ്കല്പിക്കുക, ഏ ആങ്ങായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഏയിൽ ആങ്ത്വത്തെ ആരോപിക്കുക. അങ്ങനെ ആരോപിക്കുക സ്വാതന്ത്ര്യമുണ്ട് വ്യാകരണന്മാർക്ക്. ഒന്നിലും മറ്റൊന്നിനെ ആരോപിക്കുക, അതിനാണ് പറയുന്ന അതിദേശം. ദേശം എന്ന് വെച്ചാൽ ആരോപിക്കുക. അപ്പോൾ ഒരു വർണ്ണത്തിൽ മറ്റൊരു വർണ്ണത്തെ ആരോപിച്ചിട്ടും കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ആരോപിച്ച് ഏയെ എന്താക്കി? ആങ്ങാക്കി. അപ്പോൾ ഇപ്പം ശിവ എന്നെ അവർണത്തിൻ്റെ പരത്തിൽ ഏയല്ല ഇരിക്കുന്ന ആങ്ങാണ്. പരരൂപം വരുമ്പോൾ എന്തോരും വാസ്തവത്തിൽ ഇവിടെ ആങ്ങില്ലല്ലോ, നമ്മൾ കൽപ്പിച്ചതല്ലേ ആങ്ങെന്ന്. പരത്തിലിരിക്കുന്നവനെ വരും. അപ്പം ശിവ ഏഹി ആയുടെ ഏഴുടെയും കൂടെ സ്ഥാനത്ത് എന്ത് വരും? ഏഹി ഏ എന്ന വരും. അപ്പം ശിവേഹി എന്ന് വരും. അപ്പം ഇവിടെ എന്താ ചെയ്തതെന്നുള്ളത്? നമ്മൾ ധരിച്ചിരിക്കുന്ന പരത്തിലിരിക്കുന്ന എയാണ്. പക്ഷെ എയിലെ ആങ്ത്വധർമ്മത്തെ ആരോപിച്ചു, അതിനെ അങ്ങായി കണക്കാക്കി. ഏതുപോലെ ശുക്തിയിൽ രജതത്തെ ആരോപിച്ചതുപോലെ ഏ വാസ്തവത്തിൽ അങ്ങല്ല, പക്ഷേ അങ്ങനെ ആരോപിച്ചു. അപ്പൊ ഏ അങ്ങായി പരരൂപം ചെയ്തു. ആരോപിച്ച സത്യമല്ലല്ലോ, സത്യമല്ലാത്തതുകൊണ്ട് സത്യമല്ലാത്ത വരത്തില്ല. സത്യം ഏതാണ്? ഏ അത് വരുന്നു. അപ്പോൾ എന്തുവരും? ആയിടി ഏടി സ്ഥാനത്ത് ഏഹി എന്ന് വന്നു. ശിവ് ആ ഏഹി, ശിവ് ആക്കും ഏക്കും കൂടെ എന്തു വന്നു? ഏ വന്നു, ശിവേഹി വന്നു. ഇതാണ് ഇവിടെ പാണിനി സ്വീകരിച്ച ഒരു മാർഗം. ഒരു വർണ്ണത്തിൽ മറ്റൊരു വർണ്ണത്തെ ആരോപിച്ചിട്ട് ഏതാണോ വാസ്തവത്തിലുള്ള വർണ്ണം അതിനെ പരരൂപം ചെയ്തു. ആരോപിച്ചതിനെ എന്തുകൊണ്ട് ചെയ്തില്ല? അത് സത്യമല്ല, മിഥ്യയെ ചെയ്യാൻ പറ്റില്ല. സത്യം ഏതാണ്? ഏ. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ഇങ്ങനെയാണെങ്കിൽ എവിടെയും ഏത് വർണ്ണത്തെ ആരോപിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന് ചില നിയമങ്ങളുണ്ട്. ആരോപിക്കുന്നതിന് അതായത് വ്യാകരണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ അധ്യാരോപം എന്ന് തന്നെ പറയുന്നു, അതിദേശം. അങ്ങനെ അതിദേശം ആരോപിക്കുന്ന സൂത്രങ്ങളാണ് അതിദേശ സൂത്രങ്ങളെന്ന് പറയുന്നത്. അതിദേശ സൂത്രങ്ങളുണ്ട്. ഇന്നിടത്തെ ആരോപിക്കാവൂന്ന് പാണിനി വിധിച്ചിട്ടുണ്ട്. അവിടെ പാടുള്ളൂ, എവിടെയൊക്കെ ആരോപം പാടില്ല എന്നും പറയുന്നുണ്ട്. പാണിനി പറയുന്നിടത്തെ നമുക്ക് ആരോപിക്കാവൂ. അപ്പൊ ഇവിടെ ഇപ്പൊ ആരോപിക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്? കാരണം സൂത്രത്തിൽ പറഞ്ഞു, ഓമാങ്ങോശയിൽ പറഞ്ഞു, അവർണത്തിൽ നിന്ന് ആങ്ങ് പരമിരിക്കുമ്പോൾ പരരൂപം വരും. ആങ്ങ് പരമരിക്കുമ്പോൾ വന്നോട്ടെ, ഇവിടെ പക്ഷെ ഏഹിയിൽ ഏയാ പരമരിക്കുന്നത്. അത് അവിടെ എന്തിനാ ആരോപണം നടത്തി? കാരണം ആ ഏ എന്ന് പറയുന്നത് ആ പ്ലസ് ഇ എന്നിരുന്നത് ഗുണം വന്ന് ഏ ആയതാണ്. ആ പ്ലസ് ഇ എന്നിരുന്ന് ഗുണം വന്ന് ഏ, അതായത് നമ്മളെ ഈ ഓമാങ്ങോശ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ആ ഗുണ പ്രവർത്തിച്ചു. എങ്ങനെ? ആ ഇഹി എന്നിരുന്നു. ആ ഇഹി എന്നിരുന്നു. ശിവ ആ ഇഹി എന്നിരുന്നു. ശിവ എന്ന് പറയുന്നത് ശിവശബ്ദത്തിൻ്റെ സംബോധനയാണ്. ഇണ് ഗതു എന്ന് പറയുന്ന ഒരു ധാതുണ്ട്, ഇണ് ഏതി. അതിൻ്റെ ലോട്ട് മധ്യപുരുഷത്തിൽ ഇഹി എന്ന് വരുന്നു. ഗമിക്കുക പോവുക എന്നർത്ഥം. പോകൂ ഇഹി. അതിൽ ആങ്ങ് വരും ഉപസർഗം. ആ വരുമ്പം വരൂ എന്നുള്ള അർത്ഥം വരും. ആ പ്ലസ് ഇഹി ഏഹി എന്ന് വരും. അതാണ് ഏഹി എന്ന് വന്നു. ഏഹി ആഗച്ഛ പൂജയിലും മറ്റും പറയാറുണ്ടല്ലോ, ദേവന്മാരെ ആഹ്വാനം ചെയ്യുക, ആഹ്വാനം ചെയ്യുക, അവിടെയൊക്കെ ഏഹി എന്ന് പ്രയോഗിക്കും. അതുപോലെ ആയിഹി എന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ സൂത്രത്തിൽ പറഞ്ഞത് ഓമി ആങ്ങിച്ച, സൂത്രത്തിലുണ്ടാങ് ഈ ആ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒന്ന് കേവലമായ ആ, അതും അവയവമാണ്. മറ്റൊന്ന് ങകാരമിത്തായ ആ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആങ്. രണ്ടവയവങ്ങളുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആ എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സങ്കടത്തിനും പറയും ആ കഷ്ടം. ആശ്ചര്യം സങ്കടം തുടങ്ങിയ അർത്ഥത്തിൽ ആ എന്ന് ഉപയോഗിക്കുന്ന അമ്പിയാണ്. അല്ലാതെ സ്വരത്തിൽപ്പെട്ട ആയല്ല അമ്പിയും. അത് തന്നെ വ്യാകരണത്തിൽ ഞിത്തോടുകൂടി ഉപയോഗിക്കും. ഞിത്തെന്ന് വെച്ചാൽ നകാരം ഞിത്തായിട്ട് അല്ലാതെയും ഉപയോഗിക്കും. ആ എന്ന് മാത്രം ഉപയോഗിക്കും. നമ്മൾ ഉപസർഗങ്ങൾ പഠിച്ചപ്പോൾ ഉള്ള ആങ്, തിങ്ങിത്തായ ആകാരമാണ്. അത് ഉപസർഗമായി ഉപയോഗിക്കുന്നു. ഇത് ക്രിയാരൂപങ്ങളോട് ചേർത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇഹി എന്നുള്ളതിന് ആ ചേർത്തപ്പോഴാണ് വിപരീതാർത്ഥം കിട്ടുന്നത്. ഇഹി എന്ന് വെച്ചാൽ പോകും, ഏഹി എന്ന് പറയുമ്പം വരും, ആ പ്ലസ് ഇ എന്നിരിക്കുമ്പോൾ സൂത്രം വരും, ആ ഗുണം ഒന്ന് ഗുണം വന്ന് ഏഹി എന്ന് വന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആ എന്ന് പറയുന്ന അവ്യയമല്ല, ആങ്ങെന്ന് പറയുന്ന ഉപസർഗമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആങ്ങെന്ന് പറയുന്ന ഉപസർഗം എന്ന് പറയുമ്പോൾ അകാരം ഇത്തായി ലഭിച്ചു. ഏ സൂത്രപ്രകാരമാണ് അവന് മുമ്പ് അലന്തിയും തസ്യലോക. വാങ്ങിൽ ശേഷിക്കുന്ന എന്താണ്? ആ അപ്പൊ നകാരം ഇത്തായിപ്പോയി. ഇത്തായിപ്പോയി ആ പിന്നെ എങ്ങനെയിരിക്കും? ആ ഇഹി എന്നിരിക്കും. ആങ് പോയി നകാരം പോയിട്ട് എങ്ങനെയിരിക്കും? ആ ഇഹി ശിവ ആ ഇഹി എന്നിരിക്കും. നകാരം പോയിട്ട് ശിവ ആ ഇഹി എന്നിരിക്കും. അപ്പൊ ഇവിടെ ഈ ആ ഇഹി എന്നിരിക്കുന്നിടത്ത് ആയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് വെറും ആയല്ല, അവ്യയമായ ആയല്ല, മറിച്ചോ ആങ്ങെന്ന് പറയുന്ന ആയാണ്. എന്നുവെച്ചാൽ ഉപസർഗങ്ങളിൽ പെട്ടിരിക്കുന്ന അപ്ര പരാപ സമാന ആങ്ങാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞിത്ത് വയ്ക്കുന്നത്, ങകാരം ഇത്താക്കി വയ്ക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഏഹി എന്നുള്ളതിന് നമ്മൾ പിരിച്ചാൽ ആ ഇഹി എന്ന് വരും. ഏഹി മാത്രം ശിവ അവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഏഹി എന്നുള്ളതിനെ പിരിച്ചു കഴിഞ്ഞാൽ ആ പ്ലസ് ഇഹി, ആയും ഈയും തമ്മിൽ സന്ധി ചെയ്തു കഴിഞ്ഞാൽ ഗുണം വന്നിട്ട് ഏഹി രൂപം ശ്രദ്ധിക്കും. അവിടെ ആ ഈ സന്ധി ചെയ്തപ്പോഴാണ് ഏ വന്നത്. ഈ ആ എന്ന് പറയുന്നത് ആങ്ങാണ്. എന്തുകൊണ്ട്? ഉപസർഗങ്ങളിൽ ഒരു ആങ്ങിനെ പറയുന്നുണ്ട്, ആങ്ങാണ്. അല്ല ങകാര ഇത്തായി ലോപിച്ചു പോയതാണ്. ആ ആങ്ങിനെയാണ് ഓമാങ്ങോസ്ഥ എന്ന് പറയുന്ന സൂത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞു ആത്ത് ഓമി ആങ്ങിച്ച പരേ എന്നാ പറഞ്ഞത്. അവർണത്തിൽ നിന്നും ഓമം ആങ്ങും പരമിരിക്കേ എന്ന് പറഞ്ഞത് ആങ്ങിനെയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ആ ഇഹി എന്നിരുന്നു, ആ ഇഹി എന്നിരുന്നിടത്ത് ഗുണം വന്ന് ഏഹി എന്നായി. അപ്പൊ ഈ ഗുണം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? ആ ഗുണഹയുടെ പ്രത്യേകത എന്താണ്? ഏകഹ പൂർവ പരയോഹോ എന്ന് പറയുന്ന ഒരു അധികാര സൂത്രത്തിന്റെ പരിധിപ്പെടുന്നതാണത്. എന്നുവെച്ചാൽ അവിടെ ആദേശമായി വരുന്നത് ഏയാണ്, പക്ഷെ അത് പൂർവത്തിനും പരത്തിനും കൂടെയാണ് വരുന്നത്. പൂർവത്തിനും പരത്തിനും കൂടെ വരും. അപ്പോൾ ഏകാദേശം വരുന്നിടത്ത് ആദേശം ഇവിടെ ഒന്നാണ്, പക്ഷെ സ്ഥാനി എത്രയാണ്? രണ്ട്. പൂർവമുണ്ട് സ്ഥാനി, പരവുമുണ്ട് സ്ഥാനി. പൂർവസ്ഥാനിയാണ് പരവസ്ഥാനിയാണ്, അതും മനസ്സിലാക്കേണ്ടതാണ്. ആ ഈ നിരിക്കുന്നിടത്ത് ആദേശമായി വന്ന എയുടെ സ്ഥാനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവമാണ് പരവുമാണ്. പൂർവത്തിലെ ആയാണ് സ്ഥാനി, എയുടെ സ്ഥാനം എന്ന് പറയുന്ന ആ, അല്ലെങ്കിൽ ആങ്ങെന്ന് പറയാം. പൂർവം സ്ഥാനി ആകുന്നു എന്ന് പറഞ്ഞാൽ ആങ്ങായി എയുടെ സ്ഥാനം. ഇനി പരം സ്ഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈ അതിനെ തൽക്കാലം മറന്നയ്ക്കുക, ഈം സ്ഥാനിയാണ് അത് വിട്ടയ്ക്കുക, പൂർവത്തെ എടുക്കുക. ആയാണ് സ്ഥാനി. ഇനി ചോദിക്കുകയാണ്, ആ ഈ എന്ന് പറയുന്നിടത്ത് ഏകാദേശമായി ഏ വന്നു, എയുടെ സ്ഥാനി സ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പറയും നമ്മൾ ആ. ആ എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്ങ്, വെറുമായല്ല. ഇനിയാണ് രജ്ജുവിൽ സർപ്പം വരുന്നത്. ആ എന്ന് പറയുന്നത് എന്തായി? ആധാരം. അതിനെന്ത് വന്നു? ഏ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്? രജ്ജുവിൽ സർപ്പത്തെ ആരോപിക്കും. ഇവിടെ അങ്ങനെയല്ല, സർപ്പത്തിൽ രജ്ജുവിനെ ആരോപിച്ചു. പാണിനി തിരിച്ചാ ചെയ്യും. അവിടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. രജ്ജുവിൽ നമ്മൾ സർപ്പത്തെ ആരോപിക്കും. സർപ്പത്തിൽ രജ്ജുവിനെ ആരോപിച്ച എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ആ ഏയിൽ ആംഗത്വത്തെ ആരോപിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, ആങ്ങെന്ന് പറയുന്ന വർണ്ണത്തിന്റെ ധർമ്മത്തെ ആരോപിച്ചു. ഏകാദേശമായി വന്ന ഏയിൽ ആംഗത്വത്തെ ആരോപിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്തായി? പരത്തിലിരിക്കുന്ന ആ ഏ, ശിവയുടെ പരത്തിലിരിക്കുന്ന ഏയെ ആങ്ങായി അങ്ങ് കണക്കാക്കി. അതുകൊണ്ട് ഓമാങ്ങ് വച്ച സൂത്രം പ്രവർത്തിച്ച് പരരൂപം വന്നു. പരത്തിലാങ്ങില്ലെങ്കിലും അപ്പൊ അങ്ങനെ ആരോപിക്കുന്നതിന് എന്തെങ്കിലും ഒരു ആധാരം വേണം. രജ്ജുവില്ലാതെ സർപ്പത്തെ ആരോപിക്കാൻ പറ്റും ഇല്ല. അപ്പൊ ഇവിടെ ആയി എന്നിരുന്നിടത്ത് ഗുണം വന്ന് ആയുടെ സ്ഥാനത്ത് ഏ വന്നതുകൊണ്ട് ആ ഏയിൽ ആങ്ത്വത്തെ ആരോപിച്ചു. അപ്പൊ ഏ ആങ്ങായി. എന്നാൽ ആരോപം എന്ന് പറയുന്നത് നമുക്കറിയാം മിഥ്യയാണ്. വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്ന ഏ എന്താണ്? ഏ. അതുകൊണ്ട് പരരൂപം വരുന്ന ഏക്കേ വരാൻ പറ്റൂ, ഇല്ലാത്തത് എങ്ങനെ വരും? പക്ഷെ പരരൂപം വരുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? കൃത്രിമമായി ആരോപിച്ചു, അങ്ങനെ ആരോപിച്ചു. അങ്ങനെ ആരോപിക്കുന്നതിനാണ് പറയുന്നത് അതിദേശം. ആരോപത്തെ വിധിക്കുന്ന സൂത്രങ്ങൾ പറയും അതിദേശ സൂത്രങ്ങൾ. കുറേ സൂത്രങ്ങളുണ്ട്. സ്ഥാനിവദാദേശു അനൽവിധു അജപ്പരസ്മിൻ പൂർവവിധു ത്രിജ്യോത്കോഷു ഇവിടെ അന്താദിവസ്ഥ ആദ്യന്തവദേകസ്മിൻ. കുറേ സൂത്രങ്ങളുണ്ട് പാണിനിയുടെ അതിദേശ സൂത്രങ്ങൾ. അതിദേശ സൂത്രങ്ങൾ പൊതുവേ കാണുന്ന ഒന്നാണ് വത്ത്, അന്താദിവത്ത്. പത്ത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം ഇത് അതിദേശമാണ്. ആരോപിക്കണം എന്തോ ഒന്നിനെ മറ്റൊന്നിൽ ആരോപിക്കുന്നു. വതി ഘടിതത്വം അതിദേശത്വം എന്ന് പറയും. പത്ത് ഘടിതമായി വന്നു കഴിഞ്ഞാൽ, ഒരു സൂത്രത്തിൽ വത്ത് ഘടകമായി വന്നു കഴിഞ്ഞാൽ ആ സൂത്രത്തിനെ അതിദേശ സൂത്രം എന്ന് മനസ്സിലാക്കണം. ഇത് അതിദേശ സൂത്രമാണ്, വതി ഘടിതമായ സൂത്രമാണ്. ഇവിടെ ആരോപിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാകണം. എളുപ്പവും മനസ്സിലാക്കാം, അതിൻ്റെ വഴിക്ക് മനസ്സിലാകുമ്പം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പൊതുവായി അറിഞ്ഞിരിക്കുന്നു. അതാണ് അന്താദിവച്ച അതിദേശ സൂത്രമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? യോയം ഏകാദേശ സ പൂർവസ്യ അന്തവത് പരസ്യ ആദിവത്. ഇത്രയേ ഉള്ളൂ. ഒന്ന് ഏകാദേശമായി വന്നു കഴിഞ്ഞാൽ അതിനെ പൂർവസ്ഥാനിയായും കണക്കാക്കാം, പരസ്ഥാനിയായും കണക്കാക്കാം, ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെ, എവിടെ, എന്താണോ ആവശ്യം അങ്ങനെ. അതായത് ഇനി എന്താണ് സംഭവം എന്നുള്ളതിലേക്ക് വരിക. ശിവേഹി എന്നൊരു രൂപമുണ്ട്. ശിവേഹി അതറിയാം, ശിവ ഏഹി എന്നാണ്. ശിവ ഏഹി എന്ന് കഴിഞ്ഞാൽ വൃദ്ധി വന്നാൽ എന്ത് വരും? ശിവേഹി എന്ന് വരും. അത് വരാൻ പാടില്ല, അത് വരാൻ പാടില്ല. ഇനി വേറെ ഉണ്ട്, അത് പ്ലുതമായി കഴിഞ്ഞാൽ പ്ലുത പ്രഗ്രഹി ആചിന്യത്തി മച്ചു പരവരുന്ന പ്രകൃതിഭാവം വരും, പ്ലുതമാകുകയാണ്. അതൊന്നും സംഭവിക്കാൻ പാടില്ല. ശിവേഹി എന്നെ വരണം രൂപം. അത് പാണിനി ഉണ്ടാക്കിയ രൂപമല്ല, അങ്ങനെ ശാസ്ത്രങ്ങളെ പ്രയോഗിച്ചിരിക്കുന്നു ശിവേഹി. അപ്പൊ പാണിനി പറഞ്ഞ സൂത്രങ്ങളനുസരിച്ച് അങ്ങനെ ഒരു രൂപം ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ പരരൂപം തന്നെ വരണം. എന്നുവെച്ചാൽ ശിവ ഏഹി എന്നിരിക്കുന്നിടത്ത് അകാരത്തിനും ഏകാരത്തിനും കൂടെ ഏഹി പരരൂപം വരണം. പക്ഷെ ശിവ ഏ എന്നിരിക്കുമ്പോൾ പരരൂപം ഇരിക്കാനൊരു സൂത്രമില്ല വേറെ. ആകെയുള്ള സൂത്രം ഏതാണ്? ഓമാങ്ങോശയാണ്. അത് പറയുന്നത് അവർണത്തിൽ നിന്ന് ആങ്ങ് പരവിരുന്നാൽ പരരൂപം വരാവുന്നതാണ്. ഇവിടെ ഏ ആണ് ഇരിക്കുന്ന, ആങ്ങില്ല. ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു പാണിനി? അതിൻ്റെ പൂർവ്വ ചരിത്രം അന്വേഷിച്ചു പോയി. ഈ ഏഹി എന്ന് പറയുന്ന ഏ എവിടുന്ന് വന്നു? ഇപ്പൊ കണ്ടെത്തിയാണ് ആങ് ഈ എന്നിരുന്നപ്പോൾ ഗുണം വന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ഏ ആങ്ങായിട്ട് അങ്ങ് തൽക്കാലത്തേക്ക് സ്വീകരിക്കാം. എങ്ങനെ? അത് അതിദേശം ഏതുപോലെ ഗുരുവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഗുരുപുത്രനും ഗുരുവിൻ്റെ പൂജ്യത വരുന്നു, അതുപോലെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം വരുമല്ലോ. ഗുരുവിൻ്റെ സ്ഥാനത്ത് ഗുരുപുത്രൻ ഇരുന്നു കഴിഞ്ഞാൽ അയാളെ ഗുരുവിനെ പോലെ കണക്കാക്കും. അതുപോലെ അതുപോലെ ഇവിടെ എന്താണ്? ആങ് പരമിരിക്കുമ്പോഴാണ് പരരൂപം വിധിച്ചത്, പക്ഷെ ഇവിടെ ആങ്ങില്ല. അതിൻ്റെ സ്ഥാനത്ത് വന്ന ഏയാണ്. ശരി, അതായിക്കോട്ടെ, അതിനെ ആങ്ങായി കണക്കാക്കാം. ശിവേഹി എന്ന് ഇങ്ങനെ ഒരു രൂപം പാണിനി കണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ അതിന് പാണിനി ഒരു സൂത്രം ഉണ്ടാക്കി വെച്ച്, എന്താണ്? അന്താതി വെച്ച അതിദേശം. ഈ അവദേശ സൂത്രം എടുത്ത് ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ശിവേഹി ശിവ ഏഹി എന്നിരിക്കുന്നിടത്ത് പ്രയോഗിച്ചാൽ അവിടെ ഇരിക്കുന്ന ഏ എന്ന് പറയുന്ന ആങ്ങിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് അതിനെ ആയായി കണക്കാക്കാം. അപ്പൊ പരരൂപം വരും. ഈ കണക്കാക്കൽ ആരോപം എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് ആങ്ങല്ല വരുന്നത്, അവിടെ വാസ്തവത്തിലുള്ളത് വരും ഏ. അപ്പോ ഓമാങ്ങോശ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ കൽപ്പിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ പരത്തിലിരിക്കുന്ന ഏയാണ് അത് വരികയും ചെയ്യുന്നു. അപ്പൊ കൽപ്പന കൊണ്ടും പ്രയോജനമുണ്ട്, പരരൂപം കൊണ്ടും പ്രയോജനമുണ്ട്. പരരൂപം വരുമ്പോൾ വാസ്തവത്തിലുള്ളതേ വരും, കൽപ്പന കൊണ്ടെന്ത് ചെയ്ത് അതിനെ അങ്ങാക്കി. എങ്ങനെ? അന്താതി വെച്ച എന്ന് പറയുന്ന അതിദേശ സൂത്രം കൊണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കണം. അതാണ് പറയുന്നത് യോയം ഏകാദേശ. ഈ ഏകാദേശം എന്ന് പറയുന്നത് അത് ഏകാദേശം എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? ഏകഹ പൂർവപരയോഹോ, പൂർവ പരങ്ങളുടെ സ്ഥാനത്ത് വരുന്ന ആ ആദേശം. സപൂർവസ്യ അന്തവത്. പൂർവസ്യ അന്തവത്വം എന്ന് പറഞ്ഞാൽ പൂർവവത്വം നമ്മൾ എടുത്താൽ മതി. പൂർവസ്യ അന്തവത്വം എന്ന് പറയുമ്പോൾ അതിന് വിശദീകരിക്കാൻ പോയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനാണ്. പൂർവസ്യ അന്തവത്ത് എന്ന് വെച്ചാൽ അത് പൂർവസ് പൂർവത്. പരസ്യ ആധിപത് എന്ന് വെച്ചാൽ പരവത്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. പൂർവസ്യ അന്തവത്ത് എന്ന് വെച്ചാൽ പൂർവവത്. പരസ്യാധിപത് എന്ന് പറഞ്ഞാൽ പരവത്. ഏകാദേശമായി വരുന്നത് പൂർവം പോലെയും വരാം, പരം പോലെയും വരാം. പരം പോലെ വരുന്നതിനിവിടെ ഉദാഹരണമില്ല, പൂർവം പോലെ വന്നതിനാണ് ഉദാഹരണം. ഇവിടെ പൂർവം ആയാണ് അത് അങ്ങനെ വന്നു, പൂർവം പോലെ വന്നു. അപ്പോൾ ആങ്ങായി എന്നിട്ട് പരരൂപം വന്നപ്പോൾ ഏ വന്നു. ഏ സത്യം, ആങ് മിഥ്യ. മിഥ്യ വരത്തില്ല, സത്യം വരും. ഇപ്പൊ ശിവ ഏഹിന്നിരിക്കുന്നത് ശിവേഹി. കൂടുതൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഞാൻ പറഞ്ഞാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതും പോവും. എന്തുകൊണ്ട് പൂർവസി അന്തവത്തം എന്ന് പറഞ്ഞു, പൂർവ്വത്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്നിട്ട് പരസ്യ ആധിപത്യം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് പരവത്തം എന്ന് പറഞ്ഞില്ല, അതിനൊക്കെ വേറെ സമാധാനം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇത് മനസ്സിലായെങ്കിൽ ഇതിപ്പോ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് അപൂർവമായിട്ടൊക്കെ വരുന്ന സംഗതികളാണ്, സർവ്വസാധാരണമായിട്ടൊന്നും വരാറില്ല. ഒരു ആ ഈ വന്ന്, അതിന് ഗുണം വന്ന് ഏ വന്ന്, അതിൻ്റെ പൂർവ്വത്തിലൊരു അവർണം വന്ന്, ഇതൊക്കെ വളരെ അപൂർവത്തിൽ അപൂർവമായി വരുന്ന സംഭവങ്ങളാണ്. എന്നാലും അങ്ങനെ ഒരു ഉദാഹരണം ഉള്ളതുകൊണ്ട് ഇവിടെ എടുത്ത് കാണിച്ചു. ഇതുപോലെ മറ്റ് ചില ഉദാഹരണങ്ങളും വരും, സാധാരണ വരുന്നതിന്. ഇതും ഇപ്പോ ശിവേഹി എന്ന് ഒരു രൂപം എവിടെയോ ആരോ എഴുതി വെച്ചതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. ഇതുപോലെ വരുന്ന അപൂർവ സന്ദർഭങ്ങൾ സർവ്വസാധാരണമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യം വിട്ടത്. എവിടെ പിരിച്ച് പിരിച്ചെഴുതിയിരിക്കുന്നു. ശിവ ഏഹി എന്നുള്ളത് പിരിച്ചെഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത് പറയണം അന്താദി വശപ്രകാരം ഇതൊക്കെ വന്നിട്ട് ശിവേഹി എന്ന് വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം എഴുതിയിരിക്കുന്ന പിരിച്ചെഴുതി. സാധാരണ ഗതി പിരിച്ചെഴുതില്ല. ഇവിടെ അന്താദി വെച്ച സൂത്രം ഇനി പ്രവർത്തിക്കണം എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ പിരിച്ചെഴുതി. ശിവ പ്ലസ് ഏഹി എന്ന് വായിച്ചുകൊണ്ടാവുന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഒരു പ്ലസ് ഇട്ടേക്കുക, സംശയം മാറും. ശിവ പ്ലസ് ഏഹി എന്നിരിക്കെ സുധി ഉപാസ്യ ഇതി സ്ഥിതേ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പിരിച്ചെഴുതിയാണ്. ശിവ ഏഹി ഇതി സ്ഥിതേ എന്ന് ഇടുമെങ്കിൽ അവിടെ ചേർത്തോളൂ. അന്താദി വെച്ച പ്രകാരം ഇതൊക്കെ വന്നിട്ട് ശിവേഹി എന്ന് വന്നു. അതെങ്ങനെ വരുന്നു? ഏതി ഇല്ലല്ലോ. അത് എവിടെ വരുന്നത്? ഏതി ഇവിടെ ഇഹിയാണ്. ഇഹി അത് എന്ത് ചെയ്തു? അത് വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ എന്താ വൃത്തിയിൽ പറഞ്ഞത്? എന്നല്ല പറഞ്ഞത്, ഏച്ചാദിയിലുള്ള എന്ത് വേണം? ഇണുധാതുവിന്റെ രൂപം വേണം. ഏച്ച് ആദിയിലുള്ള ഇണുധാതുവിന്റെ രൂപം വേണം. വേണ്ടേ? ഏച്ച് ഏൽപ്പെട്ട വർണ്ണമുള്ള ഇണുധാതുവിന്റെ രൂപം എന്നവിടെ പ്രത്യേകം പറഞ്ഞില്ലേ. ഇവിടെ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഏഹി എന്ന് പറയുന്നത് ഏച്ചാദിയിലുള്ള ഇണിന്റെ രൂപമാണോ? ആ വന്ന് ഗുണം വന്നാണ്. ആ ഈ നിരുന്ന് ഗുണം വന്ന് വന്നതല്ലേ, ധാതുവിന്റെ രൂപമാണോ? അങ്ങെന്ന് പറയുന്നത് എന്താണ്? ഉപസർഗം. ഉപസർഗം വന്ന് അവിടെ എന്തായി? എന്നായി. മറ്റങ്ങനെയല്ല, ധാതുവിൻ്റെ തന്നെ രൂപം വേണം, ധാതു വരണം. ഗച്ഛതി രാമ ഏതി എന്ന് പറഞ്ഞെന്താണ്? എന്നെ പറഞ്ഞു ഏതി ഇതഹ എന്തി. ഏത് ഇഹി ഇഹി താ എന്നൊരു, അതാണ് ആദ്യം അതറിഞ്ഞിരുന്നാലേ ഇത് മനസ്സിലാകും. ഇഹി എന്ന് പറയുന്നതിനോട് കൂടി ആ വന്നു, ഗുണം വന്ന് എഹി എന്നാണ്. ഈ എ എന്ന് പറയുന്ന ധാതുവിൻ്റെ എ അല്ല, ഗുണം വന്നു വന്ന എയാണ്. ഇതിനകത്ത് അന്താദി വെച്ച സൂത്രത്തിൽ ഉദാഹരണത്തിന് ഇനിയും പല കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലായാൽ മുമ്പോട്ട് പോവാം, ഇത് മനസ്സിലായില്ലെങ്കിൽ മുമ്പോട്ട് പോയാൽ ഇതും പോവും. ഓമാങ്ങോശയുടെ ഉദാഹരണമാണിത്. പൂർവസ്യ അന്തവത്, അതാണല്ലോ ഇപ്പൊ ഇവിടെ കാണിച്ചത്. ആ ഇഹീന്നിരുന്നു, പൂർവത്തിലാണെന്തിരിക്കുന്ന ആ, അതാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. ആ ഇഹീന്നല്ലേ ഇരുന്നത്, ഏകാദേശം വന്നു. അപ്പൊ പൂർവത്തായി, പൂർവത്തായപ്പോ ഏഹീൻ ഏ വന്നു. പൂർവത്തിലല്ലേ ഇരുന്ന എന്തോന്നു ആ. അപ്പം ആങ്ത്വം അതി വന്നു പൂർവത്തായി. അതിനുദാഹരണം പരത്തിനല്ല, അല്ല ശിവ അതുമായിട്ട് ബന്ധമല്ല. അതന്നെ ഞാൻ പറഞ്ഞു, അങ്ങ് വിടാൻ പറഞ്ഞു. ശിവയെ അങ്ങ് വിടുക, ആ ഇഹി മാത്രം എടുക്കുക. ആ ഇഹിന്നിരിക്കുന്നു, അവിടെ ഗുണം വന്ന് ഏഹീന്നായി. ആ എയിലാണ് അന്താദി വെച്ച പ്രവർത്തിക്കുന്നത്, ശിവയുമായിട്ടതിന് ബന്ധമില്ല. അന്താദി വെച്ച പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ എ എന്ന് പറയുന്നതിനെ ആയാക്കി. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഓമാങ്ങോശ പ്രവർത്തിക്കുന്നു. അതെന്താ പറയുന്നു? അവർണത്തിൽ നിന്ന് ആങ്ങ് പരമിരുന്നാൽ പരരൂപം വരുമെന്നു. അപ്പം ശിവ എന്നിരിക്കുന്നു. അപ്പം അവർണത്തിൽ നിന്നും ഇവിടെ ആങ്ങ് വരമില്ല, എയാണ്. പക്ഷേ പരരൂപം വന്നു. അപ്പം ശിവയിലെ ആയും എയുടെ സ്ഥാനത്ത് ശിവയെന്ന് വന്നു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ആ ഇഹീന്നിരുന്നു, ശിവയെ അങ്ങ് വിട്ടയ്ക്കുക, ശിവയുമായിട്ട് ബന്ധമൊന്നുമില്ല. ആ ഇഹീന്നിരുന്നിടത്ത് ഗുണം വന്ന് ഏഹീന്നായി. അവിടെ അന്താദി വെച്ച് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചിട്ട് ആ ഏഹിയിലെ ആങ്ത്വത്തെ കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? ശിവ ഏഹിന്നിരിക്കുന്നിടത്ത് പരരൂപം വരുത്താൻ വേണ്ടിയിട്ട് ആ ഏയെ ആങ്ങാക്കി. അപ്പോൾ പരത്തിൽ ഏയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ആങ്ത്വത്തെ ആരോപിച്ചു, ആങ്ങായി കണക്കാക്കും. ഇനി ശിവ ഏഹി എടുക്കുക. ശിവ ഏഹി. അപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നത് ഓമാങ്ങോശ. അപ്പൊ ഓമാങ്ങോശ പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ ശിവ ഏഹി എന്നാണ് ഇരിക്കുന്നതെങ്കിലും, അവർണത്തിൽ നിന്ന് പരത്തിൽ ഏയാണ് ഇരിക്കുന്നതെങ്കിലും അതിനെ സഹായിക്കാൻ വേണ്ടി അന്താദി വെച്ചാന്ന് പറയുന്ന അതേ സൂത്രം വന്നു. ആ സൂത്രം പറഞ്ഞു അവർണത്തിൽ നിന്ന് ഏങ്ങാണ് ഇരിക്കുന്നത്, പക്ഷേ അതിനെ ആങ്ങായി കണക്കാക്കുക. ആങ്ങായി കണക്കാക്കിയപ്പോൾ ആങ്ങ് പരമിരിക്കുന്നതായി കണ്ടുകൊണ്ട് പരരൂപം ചെയ്തു. ശിവ വരും. ഏഹി ഏഹി എന്ന് സാറിന് പറയാറില്ലേ പൂജയിലും മറ്റും? അത് തന്നെ. ദേവതകളെയൊക്കെ ആഹ്വാനം ചെയ്യുന്നു. അതിന് ശിവ ഏഹി, കൃഷ്ണ ഏഹി, ദേവി ഏഹി. ആ ശിവ എന്ന് പറയുന്ന സംബോധന, ഹേ ശിവ ഏഹി. ശിവ എന്ന് പറയുന്നത് സുബന്ധരൂപമാണ്, ഏഹി എന്ന് പറയുന്നത് തിങ്ങന്തരൂപമാണ്. ഈ സുബന്ധവും തിങ്ങന്തവും തമ്മിൽ ഇവിടെ സന്ധി ചെയ്തിരിക്കുകയാണ്, സമാസമില്ല. ശിവായ ഓം എന്ന് പറയുന്നത് ശിവായ സുബന്ധം, ഓമും സുബന്ധമാണ്, രണ്ടും തമ്മിൽ സന്ധി ചെയ്തിരിക്കുന്നു ശിവായ ഓം. അത് അടുത്തടുത്ത് രണ്ട് പദങ്ങൾ വന്നാൽ സന്ധി വരും, സമാസം വേണമെന്നില്ല. ആര് പറഞ്ഞു? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞെന്താണ്? തിരിഞ്ഞുപോയതാണ്, സുബന്ധവും തിങ്ങന്തവും തമ്മിൽ സമാസം ചെയ്യത്തില്ല, സന്ധിയുടെ കാര്യമുണ്ട് പറഞ്ഞു. സന്ധി ചെയ്യാം, എപ്പോഴും വരാറുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ ചെയ്തതെല്ലാം എന്താണോ എത്തിയത്, തീർച്ചയില് വന്നതെല്ലാം പ്രാപര, ഇതെല്ലാം സുബന്ധങ്ങളാണ്. പ്രൗഢി, പ്രൈഷ, പ്രൈഷ്യ, ഇതെല്ലാം സുബന്ധങ്ങളാണ്. പിന്നെ പ്രേജതെ, ഉപോഷതെ, ഇതൊക്കെ സുബന്ധവും തിങ്ങന്തവും തമ്മിലുള്ള സന്ധിയാണ്. അവിടെ സമാസവും വരാം വേണ്ടി വന്നു. ഇവിടെ സന്ധിയാണ് വന്നിരിക്കുന്നത്. പ്രേജത്തെ, പ്രൗഢി തുടങ്ങിയ സ്ഥലങ്ങളിൽ സമാസം വരാം. തിങ്ങന്ത ക്രിയാരൂപങ്ങളാണെങ്കിൽ അവിടെ സന്ധി വരും. വേദത്തിലാണെങ്കിൽ സുബന്ധവും തിങ്ങന്തവും തമ്മിൽ സമാസവും വരും. പ്ര ഏജതെ, ഉപോഷതെ, ഇവിടെയൊക്കെ സന്ധി വന്നിരിക്കുന്നു. പ്ര ഉപ എന്നൊക്കെ പറയുന്ന സുബന്ധങ്ങളാണ്. അവിടെ സന്ധി വന്നു. പ്രൗഢി, പ്ര സുബന്ധമാണ്, ഊഢി അവിടെ സമാസവും വന്ന് സന്ധിയും വന്നു എന്ന് വിചാരിച്ച് രണ്ട് സുബന്ധങ്ങൾ വന്ന് അവിടെ എല്ലാം സമാസം വരണമെന്ന് നിയമമില്ല. ചിലത് സമാസം വരാം, സമാസം വരാതെയും സന്ധി വരാം. അപൂർവമായിട്ട് വരാറുണ്ട് തിങ്ങന്തങ്ങൾ ചേർത്തും. തിങ്ങന്തവും സുബന്ധവും ചേർത്തും അപൂർവം, സാധാരണ പ്രയോഗിക്കാറില്ല. അപ്പൊ ഇവിടെ ഹോമാങ്ങോസ്റ്റ എങ്ങനെ പ്രവർത്തിച്ചു, അന്താധിവസ്ഥ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് തിരിച്ചറിയും. അല്ല, അതൊരു പ്രത്യേക വിഭാഗമായിട്ട് പെടുത്തിയിരിക്കുകയാണ്, പരിഭാഷ പോലെ തന്നെ വേറൊരു വിഭാഗമായിട്ട്. സപ്ഞാച പരിഭാഷാച ബാക്കി പറഞ്ഞേ. സപ്ഞാച പരിഭാഷാച വിധിർനിയമ ഏവച ബാക്കി അധികാരോ അധിദേശസ്ഥ ഷഡ്വിധം സ്കൃതം. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ എനിക്ക് ഓർമ്മ വന്നില്ലെങ്കിലും നിങ്ങളുടെ സഹായത്തോടെ ഓർമ്മിക്കാൻ വേണ്ടി. ഇത് എപ്പോഴും ഞാൻ തന്നെ ഓർമ്മിക്കണമെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ അധിദേശം, അധികാരം, അധിദേശം ഒരു പ്രത്യേക വിഭാഗമാണ് സൂത്രം. സ്വപ്ന പോലെ, പരിഭാഷ പോലെ, അത് തിരിച്ചറിയാനാണ് നേരത്തെ പറഞ്ഞത്. വത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ പോലെ ആരോപിക്കുന്നു, അധ്യാരോപം തന്നെ അധിദേശവും. ഇവിടെ ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. ശിവ ആ ഇഹി നിരന്നിടത്ത്. ഇവിടെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ശിവ ആ ഇഹി എന്നിരിക്കുന്നു. ശിവ എന്ന് പറയുന്ന ഒരു സുബന്ധപദം, ആ എന്ന് പറയുന്ന ഒരു ഉപസർഗം, ഇഹി എന്ന് പറയുന്ന ഒരു ക്രിയയുടെ രൂപം. അപ്പോൾ ഇവിടെ ഇത്രയും പ്രയാസപ്പെടാതെ ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്യാം. എങ്ങനെ? ശിവ ആന്നിരിക്കുന്നിടത്ത് എന്തുവരും? ശിവ ആ, അപ്പം ശിവന്നായി. ആ ഇഹി എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ശിവേഹി എന്ന് വരും. പരിപാടി എളുപ്പമായി. ഇത് ഈ അന്താദിവശയുടെ ആവശ്യമില്ല. അന്താദിവശ്യകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശിവ ആ ഇഹി നിലനിടത്ത്, ശിവ ആ നിടത്ത് സവർണദീർഘം വന്നു, ശിവ എന്ന് വന്ന് ഇഹി. ഇത് ഇങ്ങനെ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മളെ എങ്ങനെയാണ് പിരിച്ചു കാണിച്ചത്? ശിവ ആ ഇഹി. ഇപ്പൊ ശിവ എന്ന് പറയുന്ന ഒരു പദം, ആന്ന് പറയുന്നതോ അതും ഒരു പദമാണ്, ഉപസർഗമാണെങ്കിലും പദമാണ്. ഇഹി എന്ന് പറയുന്നതും ഒരു പദമാണ്. മൂന്ന് പദങ്ങളെങ്ങനെ നിരത്തി വച്ചിട്ട് സന്ധി ചെയ്യാൻ, സന്ധിയോ സമാസോ, ഇതിനാണ് വാക്യ സംസ്കാരം എന്ന് പറയുന്നത്. ഒരു വാക്യത്തെ മൊത്തം കണ്ടുകൊണ്ട് പരിപാടികൾ ചെയ്യുക. സന്ധി വേണോ സമാസം വേണോ? സന്ധി സമാസമല്ല, ഒരു വാക്യത്തിന് ധാതു മുതലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. വാക്യ സംസ്കാരത്തിന് ശിവ എന്നുള്ളത്, ശിവ പ്രാതിപതിക സഞ്ജ, അതിൽ നിന്ന് സൂജ സമോഷ്ടാഭ്യാംബിസ് എന്നുള്ളത് സൂത്രപ്രകാരം സൂ വന്നു. അവിടെ സംബുദ്ധി സംബുദ്ധോച, അവിടെ സുപ്പ് ലോപിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ആ പരത്തി വയ്ക്കാം. ഇഹി ഇണ് ധാതു, അതിന് തിത്തസ്ഥി സിദ്ധസ്ഥ സൂത്രപ്രകാരം വരാം, ലോട്ട് വരാം, ലോട്ടിച്ച മധ്യപുരുഷം വരാം. കുറേ സൂത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇഹി ഇതെല്ലാം ഒരേ സമയം ഒരു വാക്യത്തിൽ തന്നെ എല്ലാം രൂപപ്പെടുത്തിയെടുക്കാം. വാക്യ സംസ്കാരത്തിൽ അങ്ങനെ വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ശിവ ആ ഇഹി എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്? ആ ശിവ എന്നിടത്ത് സവർണ ദീർഘം വന്നു, ആ ഇഹി എന്നിടത്ത് ഗുണവും വന്നു കഴിഞ്ഞാൽ ശിവേഹി എന്ന് രൂപശ്രദ്ധിക്കും. അന്താദി വെച്ചയുടെ ആവശ്യം വരുന്നില്ല അവിടെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ശിവ ആ ഇഹി എന്നിരിക്കുന്നിടത്ത് ആ എന്ന് പറയുന്ന ഉപസർഗമാണ്. ഇഹി എന്ന് പറയുന്നത് ധാതുവിന്റെ രൂപമാണ്, മൂലരൂപം കിണുകതു ധാതുവാണ്. അപ്പോൾ ഇവിടെ ശിവ ആന്നിരിക്കുന്നിടത്ത് അകോസവനെ ദീർഘ വരുമോ, ആ ഇഹി എന്നിടത്ത് ഗുണം വന്ന് ഏഹി എന്ന് വരുമോ എന്നുള്ള സംശയം വരും. അപ്പോൾ അതിന് നിയമം പറയുകയാണ്. ധാതു ഉപസർഗയോഹോ കാര്യം അന്തരംഗം. ധാതുവും ഉപസർഗവും തമ്മിലുള്ള കാര്യം അന്തരംഗമാണ് എന്ന് വെച്ചാൽ അതാദ്യം ചെയ്യണം. അതാണ് നിയമം. ഒരു ധാതുവും ഉപസർഗവും തമ്മിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഇഹി എന്ന് പറയുന്നത് ഇണ് ധാതുവാണ്. ഏത് സൂത്രപ്രകാരമാണ്? തിരിഞ്ഞുപോയി. ഭുവാദയോ ധാതവഹ എന്നുള്ള സൂത്രപ്രകാരം അത് ധാതുവാണ്. ആങ്ങെന്ന് പറയുന്ന ഉപസർഗമാണ്. ഏത് സൂത്രപ്രകാരം? ഉപസർഗ ക്രിയായോ. അപ്പൊ അത് നോക്ക് മനസ്സിലായി. ഇണ ഇഹി എന്ന് പറയുന്നത് ധാതുവിന്റെ രൂപമാണ്, ആങ്ങെന്ന് പറയുന്നത് ഉപസർഗമാണ്. അപ്പൊ പറയാണ് ധാതു ഉപസർഗയോഹോ കാര്യം, ധാതുവും ഉപസർഗവും തമ്മിലുള്ള കാര്യം അന്തരംഗം, അന്തരംഗമാണ്. അന്തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്നർത്ഥം. അങ്ങനെയാണ്, അന്തരംഗ കാര്യത്തെ ആദ്യം ചെയ്യണം. ബലമാണ് പരനിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലീയ. അതിന് നിയമമുണ്ട്. അന്തരംഗ കാര്യങ്ങൾക്കിന് ബലം കൂടുതലാണ്, അത് ആദ്യം ചെയ്യണം. അതുകൊണ്ട് ആ ഇഹി എന്നിരിക്കുന്നിടത്ത് ആദ്യം ഗുണം ചെയ്തേ പറ്റൂ. ഗുണം ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും? ഏഹി. പശിവ ഏഹി എന്ന് വന്നപ്പോൾ വീണ്ടും പ്രശ്നം വന്നു. ഇവിടെ എങ്ങനെ പരരൂപം വരും? പരത്തില് പരരൂപം ഇരിക്കുന്ന സൂത്രം ഓമാങ്ങോച്ചയാണ്. അവിടെ ആങ്ങാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഏ ആണ്. അപ്പൊ ഏ ആങ്ങാക്കി കണക്കാക്കണം. അതെങ്ങനെ കണക്കാക്കും? അന്താധിപസ്റ്റ് അതിദേശം ചെയ്യണം, ആരോപിക്കും. അതെങ്ങനെ ആരോപിക്കാൻ പറ്റും? ആ ഈക്ക് ഗുണം വന്നു, ആയുടെ സ്ഥാനത്ത് വന്ന ഏ അങ്ങായി കണക്കാക്കി. അതുകൊണ്ടാണ് ഇത് വന്നത്. അതൊരു പ്രശ്നം. വേറൊരു പ്രശ്നം വരുന്നത് എന്താണോ, ശിവ വേറെയാണ്, ആയുമായിട്ട് അതിനൊരു ബന്ധമില്ല. ആക്ക് ബന്ധമുള്ള ഏതുമായിട്ടാണോ, ഇഹിയുമായിട്ടാണ്. ഇവിടെ ഗുണം വന്നപ്പോൾ ആ ഇഹിന്നിരുന്നപ്പോഴാണ്, ആ ഇഹിന്നിരുന്നപ്പോഴാണ് ഗുണം വന്നു. ആക്കും ഈക്കും കൂടെ ഏ വന്നു. അന്താതി വെച്ച സൂത്രത്തിൽ പറഞ്ഞ എന്താണ്, പൂർവസ്യ അന്തവത്, പൂർവത്തിന്റെ അന്തം പോലെ വരണമെന്ന്. ഇവിടെ പൂർവപരങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്, ആ ഈ നിരുന്നത് ആ പൂർവം ഈ പരം, അവിടെയാണ് ഗുണം വന്നത്. പൂർവത്തിന്റെ അന്തം പോലെ വരണമെന്ന് പറഞ്ഞു, പൂർവത്തിന്റെ അവസാനം പോലെ. ഇവിടെ ആയാണ് പൂർവം, അതിന്റെ അവസാനം ഏത്, ആ തന്നെ. അതിനാണ് മുമ്പൊരു ന്യായം പറഞ്ഞത്. എന്താണോ എന്ന് വെച്ചാൽ, അതിന് ദേവദത്തസ്യ ഏകയേവ പുത്ര സയവ ജ്യേഷ്ഠ സയവ കനിഷ്ഠ എന്ന് പറഞ്ഞ പോലെ ഒന്നിനെ തന്നെ അതിൻ്റെ അന്തമായിട്ടോ അതിൻ്റെ ആദ്യമായിട്ടോ സ്വീകരിക്കാം, ഒന്നേ ഉള്ളൂവെങ്കിൽ. ഇവിടെ ഒന്നേ ഉള്ളൂ, ആ സ്വതന്ത്രമായി നിൽക്കുകയാണ്, ശിവവുമായിട്ടോ ആക്കി ബന്ധമില്ല, ആ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം അതിനെ തന്നെ പൂർവ്വത്തിൻ്റെ അന്തമായിട്ടെടുത്തോളൂ. പക്ഷെ ഇഹി എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല, ഈക്ക് ശേഷം ഒരു വർണ്ണമുണ്ട്. അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് എന്താ, ഈ പരത്തിൻ്റെ ആദിയാണ്, ഈക്ക് ശേഷം വർണ്ണമുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ പറയാം, എന്താണ് അവിടെ വന്ന ഏകാദേശം പരത്തിൻ്റെ ആദിയിലെ ഈയെ പോലെ എടുത്തോളാം പറയാം. എൻ്റെ കൂടെ ആവശ്യം വന്നില്ല, ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നിനെ തന്നെ ആദിയെ പോലെയും അന്തത്തെ പോലെയും എടുക്കാം. അതുകൊണ്ട് ഇവിടെ ആ എന്ന് പറയുന്ന ഒരു വർണ്ണമാണ്, അതിനാണ് ഏ വന്നത്. ആയെ തന്നെ പൂർവത്തിന് പൂർവമാണ്, അതിനെ പൂർവത്തിൻ്റെ അന്തം പോലെ കണക്കാക്കിക്കൊള്ളുക. ചെറിയ ചില വിചാരങ്ങൾ അങ്ങനെ പറയുന്നു. സുപ്തിംഗന്ധം പദം എന്നുള്ള സൂത്രപ്രകാരം അത് തന്നെ അല്ല എന്നങ്ങ് പറഞ്ഞാൽ പറ്റുമോ, ഞാൻ പറയുന്നതാണെന്ന്. സുബന്ധമാണ് അങ്ങ്. വേണ്ടി വന്നാൽ 21 വരും, അതിൽ കൂടുതലും വേണ്ടി വന്നവർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ച എന്ന് പറയുന്ന ഒരു ശബ്ദം അവ്യയമാണ്, അതിനെ നമുക്ക് സുബന്ധമാക്കാം. ചഹ ചൗ പുല്ലിംഗത്തിലാണെങ്കിൽ ചാഹ ചം ചൗ ചാൻ വരാം. തു തുശബ്ദം നമ്മൾ പലയിടത്തും ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ട്, തുന ഭാഷയത്തിലും മറ്റും വന്നിട്ടുണ്ട്. തൃതിയിൽ ഏതവ്യയത്തിനെയും സുബന്ധമാക്കാം, എല്ലാ അവയങ്ങളും സുബന്ധങ്ങളുമാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ സുബന്ധം കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ്യാദാപ്സുപഹ എന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിക്കും. ആ സൂത്രപ്രകാര സുപ്പുകൾ ലോപിച്ചു. ഇനിയൊരു സൂത്രം പറയും, പ്രത്യേക ലോകെ പ്രത്യേക ലക്ഷണം, അവിടെ അത് സുബന്ധമാകും. എല്ലാ അവയങ്ങളും സുബന്ധങ്ങളുമാണ്. അവയം ഉപസർഗം എന്ന് വെച്ചാൽ അവയമാണ്, ഉപസർഗങ്ങളെല്ലാം അവയമാണ്. എല്ലാ അവയങ്ങളും ഉപസർഗങ്ങളല്ല, പക്ഷെ ഉപസർഗങ്ങളെല്ലാം അവയങ്ങളാണ്. എല്ലാ അവയങ്ങളും ഉപസർഗങ്ങളല്ല. ഇവിടെ പറഞ്ഞല്ലോ ഉപസർഗ ക്രിയായോഗേ, ഇവ ഇത്രയും ഉപസർഗങ്ങൾ. പക്ഷെ അവയങ്ങൾ ഒരുപാടുണ്ട്, നിധിപ്പെടുന്നില്ല, അതുകൊണ്ട് അതിന് ഉപസർഗസഞ്ചയില്ല. അടുത്തൊരു സൂത്രം നമ്മൾ വിളിക്കും, പ്രാദേഹ ഉടനെ വരും. ആ പ്രാതികൾക്കാണ് ഉപസർഗസംജ്ഞയുള്ളത്. കഴിഞ്ഞോ? ആ എന്നാ കഴിഞ്ഞു. പ്രാതികൾക്കാണ് ഉപസർഗസംജ്ഞയുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം പഠിക്കുന്നവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സൂത്രമാണ് വാസ്തവത്തിൽ സിദ്ധാന്തോതി ഈ സൂത്രത്തിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ പക്ഷം. വെറുതെ ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സിവേഹി എന്ന് പറയുന്ന ഒരു രൂപ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ച് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. ഓം എന്ന് പറയുന്നത് ശരി, നമുക്ക് മനസ്സിലാവും ശിവായ ഓം, ഓമിനെയും പരുവും വരും. പക്ഷേ ശിവയേഹി എന്നിടത്ത് പരുവം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ പരമിരിക്കും പരമം ഒന്നു പറഞ്ഞാൽ എളുപ്പമായി ശിവേഹി ശിവ ഏന്നിരുന്നു. പക്ഷേ ഓമാങ്കോശ എന്ന് പറയുന്ന സൂത്രത്തിന് ഉദാഹരണമായിട്ട് ഏഹി കൊടുത്തു, നാങ്ങിന് ഉദാഹരണമായി ഏഹി കൊടുത്തു. അതാണ് അല്പം പ്രശ്നം ഉണ്ടാകുന്നത്. നാങ് പരമിരിക്കുമ്പോൾ പരമം വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഏ ഇരുന്നപ്പോൾ വന്നു. ആങ് പരമിരിക്കുമ്പോൾ പരമം വരുമെന്ന് പറഞ്ഞത് ഏ ഇരുന്നപ്പോൾ എങ്ങനെ വന്നു? ഇതല്പം മനുഷ്യനെ കുഴയ്ക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി പിന്നെ അന്താദി വെച്ച സൂത്രത്തെ കൊണ്ടുവന്നു, അവിടെ ഗുണം വന്നത് കാണിച്ചു, ആയുടെ സ്ഥാനത്ത് ഏ വന്നു, അവിടെ അതിദേശം ചെയ്തു, അതിദേശം ചെയ്തപ്പോൾ ആങ് പരുവം വന്നപ്പോൾ ഏ, അവിടെയും കുഴപ്പമാണ്. അതിദേശം ചെയ്തപ്പം ഏ ഉണ്ടായി, ആങ്ങായി. എന്നാൽ പരുവം വരുമ്പോൾ ആ വന്നാൽ പോലെ എന്ന് വെച്ചാൽ അത് പറ്റത്തില്ല, ഏത് വരണം? ഏ വരണം. ഇങ്ങനെ ചില തലതിരിഞ്ഞ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. അത് വേണമെങ്കിൽ സിദ്ധാന്തോതി പഠിക്കുന്നവരെ ഇത്രയും തൊട്ട് പരീക്ഷിക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കാമായിരുന്നു. എങ്ങനെ ഗുണം വരുമോ? അതെങ്ങനെ വരും? വൃദ്ധി വരും വന്നു കഴിഞ്ഞു. ആ ഗുണം വരാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, രൂപം എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. ശിവേഹി എന്നൊരു രൂപമുണ്ട്, ആ രൂപത്തെ സാധൂകരിക്കും, അതിനു വേണ്ടിയിട്ട് ഈ വഴിക്കൊക്കെ സഞ്ചരിച്ചു. ഇനി ഇതല്ല വേറൊരു വഴിയില്ല അങ്ങനെ സാധൂകരിക്കുന്നതിന്. ഇതും മനസ്സിലായില്ല എന്ന് വിചാരിച്ചാൽ ആരും ബുദ്ധിമുട്ടുണ്ട, ഇത് അത്യാവശ്യമുള്ള കേസൊന്നുമില്ല. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ താഴെ ഇതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അസ്യ ഹേ ശിവ ആഗച്ഛ ഇത്യർത്ഥ സംസ്കൃത വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് അവസാനം. ഹേ ശിവ ആഗച്ഛ എന്നാണ് ഇതിൻ്റെ അർത്ഥം വിശദീകരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്.